ഒരു ശൈലി പറയുന്നു. എന്ന് പറയുന്നതിന് ഗോവിൽ അവർ ഗോത്വജാതി അംഗീകരിക്കുന്നെങ്കിൽ മനുഷ്യൻ മനുഷ്യത്വ ജാതി അംഗീകരിക്കുന്നു. തർക്കീയന്മാർക്ക് അസംഭവമാണ്. പക്ഷെ തർക്കീയന്മാരുടെയും മറ്റും പ്രത്യേകത എന്ന് വെച്ചാൽ അവര് വേദപ്രമാണത്തെയും മറ്റും സ്വീകരിക്കുന്നവരായതുകൊണ്ട് അവര് സാങ്കേതികമായി മനുഷ്യന് മനുഷ്യത്വ ജാതി എന്ന് പറയും. പക്ഷെ ചാതുർവർണ്ണയത്തെയും മറ്റും അവരംഗീകരിക്കുകയും ചെയ്യും. അത് വേറെയാണ് നിലവിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ആ സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് രാമനും ക്ഷത്രിയും തുടങ്ങിയ ജാതി വ്യവസ്ഥയൊക്കെ അവർ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഗോവിന് ഗോത്രമുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗോവിലൊരു സാമാന്യ ധർമ്മമുണ്ടെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതവരംഗീകരിക്കുന്നു സാമാന്യ ധർമ്മമായിട്ട്. അതുപോലെ മനുഷ്യന്റെ മനുഷ്യത്വം എന്ന് പറഞ്ഞു സാമാന്യ ധർമ്മമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നതുകൊണ്ട് ജാതിയില്ലാതാകും. ജാതി വേറെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യമാണ്. അതിന് പ്രമാണമുണ്ട്. ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളെല്ലാം പ്രമാണമുണ്ട്. അത് പ്രമാണത്തിലൂടെ സിദ്ധമാണ്, ആചാരങ്ങളിലൂടെ സിദ്ധമാണ്. അതങ്ങനെ തന്നെ നിൽക്കും. അപ്പോ അതിനെ അതില്ലാന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അവര് പറയുന്നത്. അവരുടെ തത്വശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത്. അതാണിപ്പോ ഗുരു പറഞ്ഞിരിക്കുന്നത്. പഴയ കാര്യത്തിൽ അവരെല്ലാം ഇത് അംഗീകരിച്ചു. പക്ഷെ ജാതി വ്യവസ്ഥ അവര് അംഗീകരിക്കുകയും ചെയ്തു. മനുഷ്യരിൽ മനുഷ്യത്വം ഇരുന്നോട്ട്, അതിനെന്താ? മനുഷ്യരിൽ ജാതി ഭേദമുണ്ട്, മനുഷ്യത്വം ഉണ്ട്, എല്ലാം മനുഷ്യരിലാണ്. കോവില് ഗോത്രം ഉണ്ടെന്ന് പറയുമ്പോൾ അംഗീകരിക്കുന്നത് ചാതുപ്രണയത്തിനെതിരല്ല അവരെ സംബന്ധിച്ച്. അതിപ്പോ ഘടത്തിൽ ഘടത്തും ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് പടത്തിൽ പടത്തും ഉണ്ടെന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള പടമുണ്ട്, പലതരത്തിലുള്ള ഘടമുണ്ടെന്നുള്ളതിന് അത് എതിരല്ല. അതുപോലെ പലതരത്തിൽ മനുഷ്യരുണ്ട്, പല ജാതിയിൽപ്പെട്ട മനുഷ്യരുണ്ടെന്നുള്ളതിന് എതിരല്ല. മനുഷ്യരിൽ മനുഷ്യത്വം ഉണ്ടെന്ന് അവർ പറയുന്നു. ഗുരു എന്ത് ചെയ്തു? നിലവിലുള്ള ജാതി വ്യവസ്ഥയെ നിഷേധിക്കാൻ വേണ്ടി മനുഷ്യരിൽ ഒരു ജാതി ഉണ്ടെന്ന്, അത് ജാതി ലക്ഷണമായിട്ട്. നേരത്തെ പറഞ്ഞിരിക്കുന്നത് ജാതി നിർണയം, ഇവിടെ പറഞ്ഞത് ജാതി ലക്ഷണം. ഇതൊന്നും വ്യത്യാസമുണ്ട്. അവിടെ പറഞ്ഞത് ജാതി ലക്ഷണം തന്നെ, ഇവിടെ പറയുന്നതും ജാതി ലക്ഷണം തന്നെ. പിന്നെ രണ്ടു തരത്തിൽ പേരങ്ങനെ ഒന്നും അറിയത്തില്ല. കാര്യം ഒന്ന് തന്നെയാണ്. അവിടെ ജാതി നിർണയം എന്ന് പറഞ്ഞുകൂടെ ജാതി ലക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് രണ്ടാകും. ഒരു കാര്യം തന്നെ ഇവിടെ അത് വിശദീകരിക്കും. നേരത്തെ മനുഷ്യനാണോ മനുഷ്യത്വം എന്ന് പറഞ്ഞു സാമാന്യ ധർമ്മത്തെ ആദ്യം പെടുന്ന ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. പുണർന്നു പെറുമെല്ലാം ഒരു ഇനമാണ്, പുണരാത്തത് ഇനമല്ല. ഇനമാം ഇങ്ങ് ഒരു ഇണയാർന്ന് ഒത്തു കാണുന്നത്. പുണർന്ന് പെറുമെല്ലാം ഒരു ഇനമാണ്. പുണരാത്തത് എന്ന് പറഞ്ഞാൽ പുണർന്ന് പെരാത്തത് ഇനമല്ല. ഇങ്ങ് ഒരു ഇണയാർന്ന് ഒത്തു കാണുന്നതും ചുരുക്കത്തിൽ എന്താണ്? ഇണചേർന്ന് ജീവിക്കുന്നതല്ല, ഇണചേർന്ന് സന്താനങ്ങൾ ഉണ്ടാക്കുന്ന അതിനെല്ലാം ഓരോ ജാതിയായിട്ടെടുക്കും. അതാണ് പറയുന്നത്. ഇനം എന്ന് പറഞ്ഞാൽ ജാതി. പഴയകാലത്ത് മലയാളത്തിൽ ജാതിക്ക് പേര് ഉപയോഗിച്ചിരുന്ന ശബ്ദമാണ് ഇനം. ഒരു ഇനമാണ് എന്ന് പറഞ്ഞാൽ ഒരു ജാതിയാണെന്ന് പറഞ്ഞു. ഇന്ന് ഇനം എന്ന് പറയുന്ന രീതിയിലാണ്. ഇനം ഏതെന്ന് കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ജാതി ഏതെന്ന് കേൾക്കില്ല എന്നാണ്. ജാതിക്ക് പോരും നാടൻ ഭാഷയാണ് ഇനം. ഇപ്പൊ ആ ശബ്ദം ജാതിക്ക് പോരും ഉപയോഗിക്കാറ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള പ്രായമുള്ള ആൾക്കാർ ജാതി എന്നല്ല പറയുന്നത്, ഇനമെന്നാ പറയുന്നത്. അവനേത് ഇനമാണെന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് അവനേത് ജാതി എന്നാണ്. കൂടുതലും തിരുവനന്തപുരം ഭാഗത്താണ് അവർ കൂടുതൽ ജാതി ശബ്ദം എന്നങ്ങനെ ഒറ്റപ്പദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കൂടുതലും ഒറ്റപ്പദമായി ഉപയോഗിക്കേണ്ടിയിരുന്ന ഇനം എന്നേ പറയാറുണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന എപ്പോഴാണ് മേൽജാതി കീഴ്ജാതി എന്നൊക്കെ പറയുമ്പോൾ ജാതി ഉപയോഗിക്കും. അല്ലാതെ ഒറ്റയ്ക്ക് ജാതി എന്ന് പറയേണ്ടി വന്നാൽ അവിടെ ഇനം ഉപയോഗിക്കും. അതായത് ഇനമെന്നേ ചോദിക്കും. ഒരിനം എന്ന് പറഞ്ഞാൽ ഒരു ജാതി എന്ന്. ഇണചേർന്ന് സന്താന പരമ്പര ഉണ്ടാക്കുന്നതെല്ലാം ജാതി. ഇത് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും മനുഷ്യനെ ഉദ്ദേശിച്ച് തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ച് അതിൽ യാതൊരു മാറ്റമില്ല. മനുഷ്യർക്കെല്ലാം എന്ത് വരുന്നു, ഏത് ദേശത്തുള്ളവരായാലും ശരി ഏത് നിറമുള്ളവരായാലും ശരി, മനുഷ്യരാണോ അവർക്കെല്ലാം ഇണചേർന്ന് സന്താനങ്ങളെ ഉണ്ടാക്കുക. ഗൃഹപ്രദേശങ്ങളിലുള്ള മനുഷ്യരായാലും ശരി ഇവിടെയുള്ള മനുഷ്യരായാലും ശരി. അപ്പൊ അതാണ് മനുഷ്യൻ ഒരു ജാതി എന്ന് ഇവർ പറയാൻ കാരണം. അപ്പൊ അത് പറയുന്നതിന് ഒരു ഒന്നുകൂടിയുണ്ട്. കാരണം അന്ന് ഒരു ജാതിയിൽ നിന്ന് വേറൊരു ജാതിയിൽ ആരും അന്ന് ഇന്നും ഏറെക്കുറെ അങ്ങനെയാണ് മാറി പോകാൻ കഴിക്കാറില്ല. ജാതിക്കകത്താണ് വിവാഹാദവ നടക്കുന്നത്. ഇന്നങ്ങനെയാണ്. അപ്പോ അതുകൂടെ കൊണ്ടായി പറയുന്നത് ഏത് മനുഷ്യരിൽ നിന്നും ഇണകളെ തെരഞ്ഞെടുക്കാം. അവിടെ പ്രകൃതി അതാണ് അനുവദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ പിന്നെ താൻ ഇന്ന ജാതിയാണ്, അതുകൊണ്ട് ആ ജാതിയിൽ നിന്ന് തന്നെ വിവാഹം അനുവദിക്കണം, വിവാഹം കഴിക്കണം, അങ്ങനെയൊരു നിർബന്ധത്തിന്റെ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ സ്വജാതി വിവാഹം എന്നുള്ളതിന് കാര്യമില്ല എന്നുള്ളതോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയാണ്. ഏത് മനുഷ്യൻ വിവാഹം കഴിച്ചാലും പരസ്പരം സ്വജാതിയാണ്. നോർത്തിലുള്ള കർണാടകത്തിൽ കർണാടകത്തിലുള്ള ഒരാള് അയാളോടൊക്കെ വലിയ ഗൂഢ ജാതി എന്ന് പറഞ്ഞു. പക്ഷേ പയ്യൻ ദളിത് വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് അവള് വേറൊരാളെ വിവാഹം കഴിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോൾ കഴുത്ത് ഞെരിച്ച് തന്തെന്നെ കൊന്നു പറഞ്ഞു. അപ്പൊ മനുഷ്യനിത് അത്രയും രൂഢമായിട്ടിരിക്കുകയാണ്. എന്തോ ഇത്രയൊക്കെ വളർത്തിക്കൊണ്ടു വന്ന മകള് ഒരു നിമിഷം ആ വൈകാരികമായ ഉത്തേജനം കൊണ്ടയാള് പെട്ടെന്ന് ചെയ്യുന്നതാണ്. കൊന്നുകളയാൻ തന്നെ മടിക്കുന്നില്ല. കാരണം അത് ജാതിയുടെ പേരിലല്ലല്ലോ ഇത്. ജാതിയുടെ പേരിൽ ഇങ്ങനെ ചെയ്യുന്ന ആവേശം വന്നിട്ട്, കാരണം അത് അവർക്ക് അവരുടെ സമൂഹത്തിൽ ആ ജാതിക്കുള്ളിൽ അവർക്ക് വരുന്ന അപമാനം, അതാണ് പ്രശ്നം. ഈ തന്ത്ര ഉൾപ്പെട്ട ജാതിയുടെ ഉള്ളിൽ അയാൾ വലിയ അപമാനം നേരിടേണ്ടി വരും. കാരണം പിന്നെ അയാളുമായിട്ട് ആരും സഹകരിക്കത്തില്ല. അയാളെ പരസ്യമായിട്ടല്ലെങ്കിലും ബഹിഷ്കരിച്ചതുപോലെ ആകും, എല്ലാവരും അപമാനിക്കും. കാരണം അവിടേക്ക് ഈ ദളിത് എന്ന് പറയുന്നത് പഴയതുപോലെ അയിത്തമുള്ള വർഗമാണ്, കൂടാൻ പാടില്ലാത്തവരാണ്. തന്റെ മകൾ അങ്ങനെ ഒരുത്തന്റെ കൂടെ പോയി ജീവിച്ച ഇയാൾക്ക് പിന്നെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അതയാളുണ്ടാകുന്ന വൈകാരിക സമ്മർദ്ദം, ആ സമ്മർദ്ദമാണ് അയാളെ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ച്. പിന്നെ അയാൾ പശ്ചാത്തപിക്കും പിന്നീട് ചെയ്ത അബദ്ധമാണെന്നൊക്കെ തോന്നും. പക്ഷെ അപ്പൊ അത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, സമൂഹത്തിന്റെ പ്രശ്നമാണ്. ആ സമൂഹം അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോ എത്രമാത്രമാണ് ഈ സമൂഹത്തിൽ ഇന്നും ജാതി ചിന്ത രൂക്ഷമായിരിക്കുന്നതെന്ന്, ഇത് പ്രത്യേകിച്ച് കൂടുതൽ നൽകുന്നു. ഒരു ജാതി ഒരുമിച്ച് ഒരിടത്ത് താമസിക്കുന്നിടത്തൊക്കെയാണ് ഈ പ്രശ്നം കൂടുതലും വരുന്നത്. ജാതികൾ തിരിഞ്ഞു തിരിഞ്ഞ് താമസിക്കുന്നുണ്ട് ഓരോ ഏരിയയിൽ. ആൾക്കാർ പറയാറുണ്ട് ഇന്ന ഏരിയ അത് ഇന്ന ആൾക്കാരുടെ ഏരിയയാണെന്ന് പറയും. അങ്ങനെ കഴിയുന്നിടത്താണ് ഈ പ്രശ്നം കൂടുതലും വരുന്നത്. ജാതികളെല്ലാം മിക്സായിട്ട് കഴിയണമെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ അധികം ഇത് പ്രശ്നങ്ങൾ വരാത്തത്, കാരണം മിക്സായിട്ടാണ് കഴിയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും അയൽവാസികൾ പല ജാതികളാണ്. ഇപ്പം എല്ലാവരും പരിഹസിക്കുക, എല്ലാവരും ഒറ്റപ്പെടുത്തുകയും ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവിടെ അതൊരു വലിയ വിഷയമാകുന്നില്ല. അവിടെ എങ്ങനെയല്ല, ജാതികൾ പിരിഞ്ഞ് താമസിക്കുന്നിടത്ത് ആ സമൂഹത്തിന് പിന്നെ അയാൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരു കണ്ടീഷൻ. അതോർക്കുമ്പം അപമാനഭാരം അയാൾക്ക്. അപ്പൊ ഇതിന് പരിഹാരം എന്ന് വെച്ചാൽ നിരന്തരമായ ബോധവൽക്കരണം. മനുഷ്യൻ എന്താണ്, ഇണചേർന്ന് സന്താനങ്ങളുണ്ടാക്കുന്ന മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്. ഇതിന് ജാതി ഭേദമില്ല. ഇത് ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. അപ്പൊ മനുഷ്യരെല്ലാം ഒന്നാണ് ഈ രീതിയിൽ. അപ്പൊ പിന്നെ വിവാഹത്തിന് തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. ഇത് മാറുന്നതും വിവാഹത്തിലൂടെ മാറത്തും. അല്ലാതെ ഇത് മാറാൻ വഴിയില്ല. സ്വജാതി വിവാഹങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പൊ അത് അത് പക്ഷേ ഈ ജാതി സംഘടനകളൊന്നും അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം ഈ ഇവരെല്ലാം ഇങ്ങനെ ജാതി മാറി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജാതി സംഘടനകൾക്ക് നിലനിൽപ്പില്ലാതെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളുടെ ജാതിയിൽ ആള് കുറയുന്നു, ശരിയാണ് കുറയും. ജാതിയിലെന്ന് വെച്ചാൽ, ജാതി എന്ന് വെച്ചാൽ ജാതി സംഘടനയല്ലേ, അതിലാളില്ലാതെ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്തിനാ ജാതി സംഘടന ചേരുന്നത്? കാലക്രമേണ അത് സംഭവിക്കും. ഗുരുവിന്റെ ആ കാലഘട്ടം വരെയുള്ള ഗുരു ഇത് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ്. എന്നുവെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള സയൻസ് പറയുന്ന കാര്യമാണ് വർഗീകരണം. അന്ന് സയൻസ് ഇപ്പോൾ എത്രയോ വളർന്നു, ജീവികളുടെ വർഗീകരണത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നിയമങ്ങളും ഒരുപാട് പഠനങ്ങളും. അത് തന്നെ ഒരു മനുഷ്യനും ഒരാഴ്ച പഠിച്ചാൽ തീരാത്ത അത്രയും ബയോളജിയിലും സുവോളജിയിലും ഒരുപാടുണ്ട് പഠിക്കാൻ. ഇന്ന് ബോട്ടണിയിൽ വർഗീകരണത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഗുരുവിന്റെ ആ കാലഘട്ടത്തിൽ അന്നത്തെ സയൻസിൽ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമാണ് ഇവിടെ ഗുരു പറയും. മനുഷ്യരെന്ന് വരുന്ന ഒരു വർഗത്തെ എങ്ങനെ വർഗീകരണം നടത്താം, അത് ഈ മനുഷ്യനല്ല ജീവികളെല്ലാം എങ്ങനെ വർഗീകരണം നടത്താം, അതിനൊരു വഴിയാണിത്. ഇണചേർന്ന് സന്താനങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഒരു വർഗം, സ്പീഷീസ് എന്ന് പറയുന്നതാണ്. ഗുരുവിടെ ഒരു വളരെ സയൻസിന്റെ ഒരു ഇതിഹാസം. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോ ഇതിലൊക്കെ കൂടുതൽ പുരോഗതി വന്നിട്ടുണ്ട്. ഇതിനെ നിഷേധിക്കുകയല്ല, മുമ്പോ പൂർണ്ണമായിട്ട് ഇങ്ങനെയൊന്നുമല്ല വർഗീകരണം നടത്തുന്ന. ഇന്ന് ഒരു ജീവിയുടെ ജീൻ പാറ്റേൺ നോക്കിയിട്ടാണ് വർഗീകരണം നടത്തുന്നത് പ്രധാനമായിട്ടും. അത് നോക്കുമ്പോൾ ഒരു വർഗമെന്ന് വിചാരിക്കുന്ന തന്നെ പല വർഗങ്ങളാണ്. പക്ഷെ ഈ പറയുന്ന നിയമം തെറ്റാവില്ല, ഈ പറയുന്ന നിയമം ശരി തന്നെയാണ്. പക്ഷെ വർഗീകരണത്തിന് സയൻസിന്റേതായ പുതിയ പുതിയ പുതിയ രീതികളൊക്കെ ജീൻ പാറ്റേൺ നോക്കി വർഗീകരിക്കുക. പക്ഷെ ഗുരു ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തില് സയൻസ് ഇതാണ് പറയുന്നത്. ഗുരു ജീവിച്ചിരിക്കുക എന്ന് പറയുമ്പം പരിണാമ സിദ്ധാന്തമൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ്. 1859 ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് ഡാർവിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിന് മുമ്പ് തന്നെ വാലസിനെ പോലെയുള്ളവർ പരിണാമ സിദ്ധാന്തം പറഞ്ഞിട്ടുണ്ട്. പലരും അതിനെ കുറിച്ച് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനുശേഷമാണ് അതൊരു വലിയ ലോകത്ത് ചർച്ചാ വിഷയമാണ്. ഇന്നിപ്പോ ശാസ്ത്രം എന്താണ് പൊതുവെ അംഗീകരിച്ചിരിക്കുകയാണ്. പരിണാമസിദ്ധം ജീവശാസ്ത്രം അത് അംഗീകരിച്ചിരിക്കുകയാണ്. മനുഷ്യൻ ഉണ്ടായത് പരിണമിച്ചു തന്നെ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് സംശയമൊന്നും ഒരുപാട് തെളിവുകളുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ മനുഷ്യർ ആധുനിക മനുഷ്യനെന്ന് പറയും. മനുഷ്യൻ നമ്മൾ മാത്രമല്ല, ആധുനിക മനുഷ്യനെ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധി വികാസം വന്ന ജീവിവർഗം. അതാണ് മനുഷ്യൻ. മറ്റ് ജീവിവർഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ബുദ്ധി വികാസമാണ് എന്ന് വിചാരിച്ച് മറ്റ് വിശേഷങ്ങളെ മറ്റ് ജീവികളെ വെച്ച് ശ്രേഷ്ഠമായെന്ന് അംഗീകരിക്കില്ല. മെച്ചപ്പെട്ടതെന്നുള്ള അർത്ഥത്തിലല്ല, കാരണം നമ്മുടെ മനുഷ്യനില്ലാത്ത സവിശേഷതകൾ മറ്റ് പല ജീവികൾക്കും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളാണ് മെച്ചപ്പെട്ട ഒരു ജീവി എന്ന് പറയാൻ പറ്റില്ല. അതിപ്പോ പരുന്തിന് ദൂരക്കാഴ്ചയുണ്ട്, നമുക്കതില്ല. മനുഷ്യനെക്കാളും ഇല്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായി ഡോൾഫിൻ നോക്കി വേറെ ഒരു ജീവികൾക്കും മനുഷ്യനെക്കാളും ബുദ്ധി ഡോൾഫിൻ ഉണ്ടായിരുന്നെങ്കിൽ അവരും എന്ത് ചെയ്തേനെ മൊബൈലൊക്കെ ഉപയോഗിച്ച് അവരും പ്ലെയിനിലൊക്കെ സഞ്ചരിച്ചു. മനുഷ്യന്റെ അടുത്ത് വരത്തില്ല ഒരു ജീവികളും. അതായത് മനുഷ്യന്റെ ബുദ്ധി വികാസത്തിന് അനുകൂലമാണ് അവന്റെ ശരീരഘടന. മറ്റു പല ജീവികൾക്കും അതൊന്നുമില്ല. പരിണാമത്തിൽ മനുഷ്യന് വന്ന ഒരു പ്രത്യേകതയാണ്. ഈ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന കുരങ്ങ് വർഗങ്ങൾ, പലതരത്തിലുള്ള കുരങ്ങ് വർഗങ്ങൾ, അതിൽ നിന്ന് പരിണമിച്ചാണ് ഈ മനുഷ്യനിലേക്ക് വരുന്നത്. അപ്പൊ ഈ പരിണാമത്തിൽ മനുഷ്യന് ചില സവിശേഷതകളുണ്ട് ഉണ്ടായി. ഈ മരങ്ങളിലൊക്കെ കയറി കിടക്കുന്ന കുരങ്ങന്മാർ ആയിരുന്നു പണ്ട് മനുഷ്യൻ, ഇന്നത്തെ കുരങ്ങന്മാരല്ല. അവര് പതുക്കെ താഴെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ആസ്ട്രലോപിത്തിക്കോസ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു വിഭാഗം ഹോമിനിഡുകൾ എന്ന് പറയും, മനുഷ്യന്റെ പൂർവികന്മാര്. അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭൂമിയിൽ ഇറങ്ങി നിന്ന് കൈ വിവരത്തിൽ നിവർന്നിരിക്കാൻ തുടങ്ങി. അവിടെ മുതലാണ് മനുഷ്യന്റെ പരിണാമം ആരംഭിക്കുന്നത്. ഇത് വേറെ, ഇവരുമായിട്ട് ബന്ധമില്ല. ഇത് വേറെ വിഭാഗം, അങ്ങനെ നമ്മുടെ കാണുന്ന ആപ്സ് മങ്കീസ് എന്നൊക്കെ പറയുന്ന വേറെ പരിണാമത്തിൽ സംഭവിച്ച വിഭാഗങ്ങളാണ്. നമ്മളുമായിട്ട് അവർക്ക് സാദൃശ്യം ഉണ്ടെന്നേ എങ്ങനെ അല്ലല്ല, അതൊക്കെ പരിണാമത്തിൽ വന്നു. മനുഷ്യനെ പോലെ ഇരിക്കുന്നുണ്ട് അതിന് മനുഷ്യക്കുറക്കെന്ന് പറയുന്നു. നമ്മുടെ പൂർവികന്മാരവരല്ല, അവര് നശിച്ചുപോയി. ആ വിഭാഗം നശിച്ചുപോയി. ആസ്ട്രലോപിത്തിക്കോസ് എന്ന് പറയുന്ന ആ വർഗം നശിച്ചുപോയി, ഇപ്പൊ ഇല്ല അത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹോമോ വിഭാഗങ്ങൾ ഉണ്ടാകുന്നത്. ഹോമോ എന്ന് പറയുന്നൊരു പ്രാണികളുടെ വർഗീകരണത്തിൽ പല പല പല വർഗങ്ങളുണ്ട്. അതിൽ ജീനസ് എന്ന് പറയും. അതിന് ഹോമോ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായതാണ് ഹോമോ ഹാബിലസ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഹോമോ ഹാബിലസ് വന്നു കഴിഞ്ഞപ്പോ അവര് കൈയും രണ്ടും ഉപയോഗിച്ച് എഴുന്നേറ്റ് നിൽക്കാനും കൈ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് സാമർഥ്യമാണ്. കൈ സ്വതന്ത്രമായി അവർക്ക്, കാരണം ഈ നാല് കാലിൽ അവർ നടന്നുകൊണ്ടിരുന്നവർ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ കൈ ഫ്രീയായി. അപ്പൊ കൈ അവർ ഉപയോഗിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഹോമോ ഹാബിലസിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് പിന്നെ അവർ ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസ് വന്നപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ചെറിയ കുറുപടിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അവർ നടക്കുമ്പോൾ കയ്യിൽ ആയുധങ്ങൾ കൊണ്ട് നടക്കാൻ തുടങ്ങി, ചെറിയ തടി കഷ്ണങ്ങളും മറ്റും. അത് പിന്നീട് ഇവര് ഈ തടി കഷ്ണങ്ങൾ എടുത്ത് ഇങ്ങനെ പിടിച്ച് നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് വേട്ടയാടാനും ഒക്കെ തുടങ്ങി. ആദ്യകാലത്ത് മനുഷ്യൻ കൂടുതലും ഈ മനുഷ്യവർഗം എന്ന് പറയുന്നത് സസ്യാഹാരവും കഴിച്ചിരുന്നു. ഇനി കൈ സ്വതന്ത്രമായതിനു ശേഷമാണ് അവൻ വേട്ടയാടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് വർഗമാണ് കല്ലുകളൊക്കെ മുറിച്ച കൂട്ടി പ്രാണികളെ ആക്രമിക്കാൻ തുടങ്ങി. അതാണ് മനുഷ്യനോടൊപ്പം ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു ജീവർഗം. ഇതൊക്കെ ഹോമമാണ്, ഹോമവർഗങ്ങളാണ്. അവിടെ നിന്ന് അടുത്ത് പരിണമിച്ചു വന്നാണ് ഹോമോ സാപ്പിയൻസ്. അതാണ് നമ്മൾ ഹോമോ സാപ്പിയൻസ്. അതൊക്കെ നമ്മളാണ്. തീ കണ്ടുപിടിച്ചതല്ല, തീ ഉപയോഗിക്കാൻ പഠിച്ചത്. തീ നേരത്തെ ഉണ്ടായിരുന്നു, ആരും കണ്ടുപിടിച്ച തീ എന്ന് പറയുന്ന ഭൂമിയിലുണ്ടായിരുന്നു. നമുക്ക് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന നിയാണ്ടർത്താൽ, നിയാണ്ടർത്താൽസിസ് എന്ന് പറയുന്ന ആ വർഗം, അവര് കല്ലുകളൊക്കെ മുറിച്ച കൂട്ടി, അവര് ഈ കുന്തമൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചു, കുന്തമൊക്കെ ഉണ്ടാക്കി വേട്ടയാടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അത് അടുത്ത പരിണാമമായിട്ടാണ് ഹോമോ സാപ്പിയൻസ് ആധുനിക. ഈ ഹോമോ സാപ്പിയൻസിൽ 9 വിഭാഗം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മളെക്കാളും പൊക്കം കുറഞ്ഞ വിഭാഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ 9 വിഭാഗങ്ങളും നശിച്ചിട്ട് ശേഷിച്ച ഒന്നാണ് ഇന്നത്തെ നമ്മൾ. കാരണം ഈ 9 വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധി വികാസം പ്രാപിച്ചത് നമുക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിജീവിച്ചത്. ബാക്കി എന്ത് ചെയ്തു, ഉണ്ടായിരുന്ന നിരവധി ജീവിവർഗങ്ങളെ നമ്മൾ ഇല്ലാതാക്കി, നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ ആവശ്യത്തിനും വേണ്ടി. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു വർഗങ്ങളെയൊക്കെ നശിപ്പിച്ചതിന് നമുക്കൊരു വലിയ പങ്കുണ്ടെന്നാണ് ഹോമോ സാപ്പിയൻസ്. സാപ്പിയൻസ് എന്ന് പറയുന്നത് രണ്ട് സാപ്പിയൻസ്, അതാണ് ഇന്നത്തെ ആധുനിക ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് ആണ് ബാക്കിയൊക്കെ. അപ്പൊ ഇതിന് മുമ്പ് വന്നൊക്കെ ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലസ്, നിയാൻഡർതാലൻസിസ് എല്ലാം ഹോമോ സാപ്പിയൻസ് ആണ്. ആ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഹോമോ, വിഭാഗത്തിൽപ്പെടുന്നതാണ് ഹോമോ എന്ന് പറയുന്ന ജീനമിൽ പെടുന്നതാണ്, ആ വർഗത്തിൽപ്പെടുന്നതാണ്. അത് കഴിഞ്ഞു വരുന്ന സ്പീഷീസ് എന്ന് ശേഷിക്കുന്നതാണ് നമ്മുടെ. ഇത്രയും പരിണാമങ്ങൾ കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തിയത്. അതാണ് ആധുനിക മനുഷ്യനെന്ന് നമ്മൾ പറയുന്ന നമ്മൾ. നമ്മൾ ഒരുപാട് നാശം വരുത്തിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിക്ക്. ഒരുപാട് ജീവവർഗങ്ങളെ നിശേഷം ഇല്ലാതായിക്കളഞ്ഞു. നമ്മളെപ്പോലെ തന്നെ രണ്ടു കാലം നടന്നിരുന്ന പല ജീവവർഗങ്ങളെയും നശിപ്പിച്ചോളാം. എന്തുകൊണ്ട്? നമ്മുടെ ബുദ്ധി, ബുദ്ധിക്ക് വിശേഷതകളുണ്ട്. 1400 cc നമ്മുടെ ബ്രെയിൻ അത്രയും വലുപ്പമുള്ളതാണ്. ബ്രെയിനിന്റെ വലുപ്പം കൊണ്ട് മാത്രമല്ല, നമ്മളെക്കാളും വലിയ ബ്രെയിനാണ് ആനയ്ക്ക്. ബ്രെയിൻ ബോഡി റേഷ്യോ എന്ന് പറയും. അത് നമുക്ക് 2.2 ആണ്. നമ്മുടെ തൂക്കം നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിനിന്റെ തൂക്കവും ശരീര തൂക്കവും 2.2 ആണ്. ആനയ്ക്ക് 1.5 ഉള്ളു. ഗോൾഫിന് ഇതിനൊക്കെ പറയുന്ന 1.2 ഒക്കെ ഉള്ളു. ഡോൾഫിൻ 1.2 ആണ്. അതുകൊണ്ട് വലിയ കാര്യമില്ല. എലിക്ക് ഏകദേശം നമ്മുടെ അടുത്തുണ്ട് ബ്രെയിൻ ബോഡി റേഷ്യോ. എലിയുടെ നമ്മളെ പോലെ തന്നെ ഏകദേശം. പക്ഷെ അതിലെന്തെന്ന് വെച്ചാൽ ബ്രെയിനിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷന്റെ വ്യത്യാസം കൊണ്ടാണ് നമുക്ക് കൂടുതൽ ബുദ്ധി വന്നത്. ചിമ്പാൻസി നമ്മളെ മുമ്പിൽ 99.9% ജീനുകളിൽ സാദൃശ്യം. കാരണം ഒരേ പ്രൈമേറ്റ്സിൽ നിന്നാണ് വന്നത്, ഒരു പൊതുപൂർവികനിൽ നിന്നാണ്. അതിനാണ് കുരങ്ങ് വർഗമെന്ന് പറയുന്നത്. അല്ല, ഇന്നത്തെ കുരങ്ങുകൾ പരിണമിച്ചതല്ല. അത് പല വഴിക്ക് പിരിഞ്ഞു പോയാൽ, ആ പൊതുപൂർവികനിൽ നിന്ന് പല വഴിക്ക് പിരിഞ്ഞു പോയാൽ ഒരു വിഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ ഗതികേടെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ NCERT ഇന്ത്യ ഗവൺമെന്റിന് അവർ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് ഈ എവല്യൂഷന്റെ പാഠങ്ങളൊക്കെ എടുത്തു മാറ്റി. കാരണം എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ച ബ്രഹ്മമാണെന്ന് പഠിപ്പിക്കണം. അപ്പൊ പരിണമിച്ചു എന്ന് പഠിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ കുട്ടികൾ അത് പഠിച്ചാൽ മതി ശാസ്ത്രം പഠിക്കേണ്ടതെന്നുള്ളതാണ്. ഇത് പെട്ടെന്നങ്ങ് സംഭവിച്ച 2018 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആസാം യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞു, ഈ പരിണാമം ശാസ്ത്രം പോലുള്ള അബദ്ധങ്ങൾ ഇന്നും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഇതൊക്കെ സിലബസിൽ നിന്ന് മാറ്റേണ്ട സമയം കഴിഞ്ഞു. അയാൾ ചോദിച്ച ചോദ്യം ഇതാണ്, ഏതെങ്കിലും കുരങ്ങം പരിണമിക്കുന്നത്? സാറിന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുള്ളൂ. മനുഷ്യരാരോഗ്യം കണ്ടിട്ടുണ്ട്, മനുഷ്യനാവും. പിന്നെ എന്തിനാ ഇത് പഠിപ്പിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്ത്യയിലെ, സഹമന്ത്രി മറ്റാണെന്ന് തോന്നുന്നു പറഞ്ഞത്. എങ്ങനെ? എന്ത് പഴയകാലം? അത് പുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണാമം സംഭവിച്ചു എന്ന് പറയുന്നത് ശാസ്ത്രീയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സയൻസ് പഠിക്കുന്നു. എംബ്രിയോളജി എന്ന് പറയുന്നത് തന്നെ പരിണാമശാസ്ത്രത്തിന്റെ, എംബ്രിയോളജി എന്ന് പറയുന്ന സയൻസ് തന്നെ പരിണാമശാസ്ത്രത്തിന്റെ തെളിവാണത്. സയൻസ് പഠിക്കാത്ത ഒരാൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ബ്രഹ്മാവാണ് സൃഷ്ടിച്ചതെന്നും അത് പ്രമാണമുണ്ടല്ലോ. തെളിവെന്തിനാ പ്രമാണം? ആ മനുഷ്യ എഴുതിച്ചാൽ അത് മതിയെന്നാണ്. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കണ്ടെന്ന് വെച്ചത് പത്താം ക്ലാസ്സിൽ. അതിനൊരു എക്സ്ക്യൂസ് പറഞ്ഞ സിലബസ് ഭാരം കുറയ്ക്കാനാണ്. അതിനാണെങ്കിൽ മാറ്റാൻ വേറെ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം മാറ്റാനുണ്ട്. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് അവൻ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടാണ് അവൻ അടുത്ത 11-12 ക്ലാസ് വരുമ്പോഴത്തേക്ക് അവൻ അനാട്ടമി ഫിസിയോളജിയൊക്കെ പഠിക്കേണ്ടത്, ബയോളജിയൊക്കെ പഠിക്കേണ്ടത്, അവിടെ ഇതൊക്കെ ആവശ്യമുള്ളതാണ്. അവന് ഈ പ്രകൃതിയെ കുറിച്ചുള്ള ശരിയായ ഒരു കാഴ്ചപ്പാട് വേണമെങ്കിൽ, പ്രകൃതിയെ സംരക്ഷിക്കുക തുടങ്ങിയ മറ്റ് വിഷയങ്ങളെ കുറിച്ച് അവന് ബോധം വേണമെങ്കിൽ അവന് പരിണാമശാസ്ത്രം പഠിച്ചേ പറ്റൂ. എന്തിന് പ്രകൃതിയെ സംരക്ഷിക്കണം? പ്രകൃതിയിൽ എങ്ങനെയാണ് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് തടയേണ്ടത്, ജീവവർഗങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഇതെങ്ങനെ സംഭവിച്ചു, ജീവ വൈവിധ്യങ്ങൾ എങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവന് പരിണാമശാസ്ത്രം പഠിച്ചാലേ അറിയാൻ പറ്റൂ. ഇതൊന്നുമില്ലാത്ത ഒരു പൊട്ടൻ എന്താണ് രാഷ്ട്രീയക്കാരൻ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ അയാൾ പരസ്യമായി പറഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് ഈ കോവിഡ് കാലത്ത് താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറഞ്ഞ് പരിണാമ ഭാഗങ്ങളെല്ലാം പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റി. കോവിഡാണ് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. കോവിഡ് കഴിഞ്ഞപ്പോൾ പെർമനന്റായിട്ട് എടുത്തു കളഞ്ഞു. 2018 2000 ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യയിൽ ഒപ്പിട്ട് നിവേദനം കൊടുത്തു മന്ത്രിക്ക്. ഒപ്പിട്ട് നിവേദനം കൊടുത്ത് ഇത് ശരിയല്ല, ഇത് സയൻസാണ്, ഇതാണ് ഇന്നത്തെ കുട്ടികൾ പഠിക്കേണ്ടത്. എന്താ പ്രയോജനം? കാരണം എന്തുകൊണ്ട്? ഇവരെയൊക്കെ കുട്ടിക്കാലത്തെ പഠിപ്പിച്ചു വിടുന്ന ഇതാണ് ബ്രഹ്മാവ് ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വിടുന്നു. അപ്പോൾ കുട്ടിക്കാലത്തെ ഇങ്ങനെ തലയ്ക്കകത്ത് അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നു, അവർക്കും കളയാൻ പറ്റുന്നില്ല. 1859 ഡാർവിൻ ഈ പുസ്തകം ഇറക്കിയപ്പോൾ തന്നെ മതങ്ങളെല്ലാം ഒരു ശക്തമായി എതിർത്ത്. ഡാർവിൻ ഒരു മതവിശ്വാസിയായിരുന്നു, പക്ഷെ അയാൾ കണ്ടെത്തിയ സയൻസാണ് അയാൾ പുസ്തകമാക്കിയത്. പക്ഷെ ഇസ്ലാം മതത്തിനും ക്രിസ്തു മതത്തിനും ഒന്നും ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. അവരെല്ലാം പറയുന്നത് എന്താണ്? അള്ളാഹ് സൃഷ്ടിച്ചാണ്, മണ്ണെടുത്ത് ഊതിക്കയറ്റിയാണ് മനുഷ്യനുണ്ടായത്, മറ്റ് യഹോവ സൃഷ്ടിച്ചാണ്, ഇങ്ങനെയൊക്കെയുള്ള എന്താണ് മത അന്ധമായ മതവിശ്വാസങ്ങളിരിക്കുമ്പോൾ പരിണാമത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. വന്നേ അവരെ എതിർക്കണം, ഇന്നൊക്കെ കുറെ അംഗീകരിക്കുന്നുണ്ട്. ഇന്നിപ്പോ അവർ പറയും ഇതൊക്കെ ഞങ്ങളുടെ പുസ്തകത്തിൽ ഉള്ളത് തന്നെയാണെന്ന് പറയും, അങ്ങനെയാണ് അംഗീകരിക്കുന്നത്. ആദ്യം ഇതൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്തു? എതിർത്ത് എന്ന് പറഞ്ഞു ഇതൊക്കെ പണ്ടേ ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലേ എന്ന് പറയും. ഇവിടെ ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഇത്രയും വിവരദോഷികളാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നു? ജനങ്ങളുടെ ശാസ്ത്രീയ മനോഭാവം എങ്ങനെ വളരും? ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ജനങ്ങള്? അല്ല, ഇന്നിപ്പോ ഇവര് പഠിപ്പിച്ചില്ലെങ്കിലും പഠിക്കും, അത് വേറെ കാര്യം. സിലബസിൽ നിന്ന് മാത്രമല്ല ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നത്. അത് പണ്ടാണ് സിലബസിൽ നിന്ന് മാത്രം പഠിക്കുന്നത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്താണ് സിലബസിൽ നിന്ന് പഠിക്കുന്നത്. ഇന്നങ്ങനെയല്ല, നമുക്ക് പഠിക്കാൻ ഒരുപാട് സോഴ്സുകളുണ്ട്, അവർ പഠിക്കുന്നു. അപ്പൊ ഇവര് സിലബസിൽ നിന്ന് മാറ്റിയെന്ന് വിചാരിച്ചെന്ന് പഠിക്കാതിരിക്കില്ല. എന്തുകൊണ്ടാണ്? എവിടെ പാരമ്പര്യ വിശ്വാസങ്ങൾക്കെതിർ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ബ്രഹ്മാവ് പഠിപ്പിച്ച കാര്യങ്ങളെ പഠിക്കാവുന്ന വരുമ്പോ ഈ സയൻസിനെ കൂടെ തള്ളിക്കളയും. എന്നിട്ട് ബ്രഹ്മാവ് ആണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, ജാതികളെ സൃഷ്ടിച്ചതും ബ്രഹ്മാവാണ്. അപ്പൊ അതൊക്കെ അംഗീകരിക്കണം, അതവിടെയൊക്കെ സ്പർശിക്കും. കേവലം സയൻസിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഈ ജാതിയൊക്കെ സൃഷ്ടിച്ചാരാ ദൈവമാണ്. ഇതൊക്കെ പാലിക്കണം. ഇതവർക്ക് കുട്ടിക്കാലത്ത് കിട്ടുന്ന ട്രെയിനിങ്ങാണ്, ഇവരെങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ട്രെയിൻ കിട്ടിയവരാണ് മന്ത്രിമാരാകും, പിന്നെ അവരെങ്ങനെ മാറും? അവരിത്ര അബദ്ധങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നിരവധി തെളിവുകൾ ഇന്നുണ്ട്, ആർക്കിയോളജിക്കലായ തെളിവുകളൊന്നും. മനുഷ്യനെന്ന് പറയുന്നത് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു, ആഫ്രിക്കയിലുണ്ടായി, യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും അമേരിക്കയിലേക്കും ആസ്ട്രേലിയയിലേക്കും ഒക്കെ വ്യാപിച്ച ഒരു സമൂഹമാണ് മനുഷ്യൻ ഒന്നാണെന്നാണ് ഇന്നത്തെ കണ്ടു. മനുഷ്യൻ പലതല്ല. അപ്പൊ ഗുരു ഈ പറയുന്ന കാലത്തൊക്കെ മനുഷ്യൻ പലതാണെന്ന് ധരിച്ചിരുന്നു. യൂറോപ്യന്മാർ വേറെയാണ്, ഒരു പ്രത്യേക വിഭാഗമാണ്. അമേരിക്കൻ നേറ്റീവ്സ് അവർ വേറെയാണ്. ഏഷ്യക്കാർ വേറെയാണ്. റേസിസം. പിന്നെ തൊലിയുടെ അടിസ്ഥാനത്തിൽ വെളുത്തവരൊരു വിഭാഗം, കറുത്തവർ വേറൊരു വിഭാഗം, പിന്നെ ഇളം ചുവപ്പുള്ളവരൊരു വിഭാഗം, മഞ്ഞ കലർന്ന ചുവപ്പുള്ളവരൊരു വിഭാഗം. അതാണ് ആര്യൻസ്, ദ്രാവിഡിയൻസ്, മംഗോളിയൻസ് ഇങ്ങനെയൊക്കെ വേർതിരിച്ചത്. അപ്പൊ അത്തരം വിഭാജനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല. മനുഷ്യനെന്ന് പറയുന്നത് ഒരു വിഭാഗമാണ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതിലാണ് പൊതുവെ ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോ ഗുരു പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ച് പൂർണ്ണമായി ശരിയാണ്. ഇണചേർന്ന് സന്താനങ്ങളെ ഉണ്ടാക്കുമെങ്കിൽ അവരെല്ലാം ഒരു ജാതിയാണ്, എന്താ കുഴപ്പം, സ്വീകരിക്കാം. അപ്പൊ സർക്കാർ സിലബസിൽ നിന്ന് അത് മാറ്റി എന്ന് വിചാരിച്ചു വല്ല കാര്യമുണ്ട്? എന്നാലും അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇതന്നെയാണ് പറയുന്നത്, നമ്മുടെ പ്രാചീനമായ വിദ്യ, നമ്മുടെ പ്രാചീനമായ ശാസ്ത്രം അതൊക്കെ സംരക്ഷിക്കണം. അതൊക്കെയാണ് ഈ മന്ത്രിമാരൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇങ്ങനെയുള്ള അബദ്ധങ്ങളെയാണ് അവർ പറയുന്നത്, സംരക്ഷിക്കണം പ്രാചീന സംസ്കാരം. എന്താ ഈ പ്രാചീന സംസ്കാരം എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത്, പ്രാചീന സംസ്കാരം. അത് പഴയകത്തിൽ നല്ല കാര്യങ്ങളുള്ള അവരെ എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. നമ്മുടെ പഴയത് മുഴുവൻ തെറ്റെന്നല്ലല്ലോ, നമ്മുടെ പഴയതിലും നല്ല കാര്യങ്ങളുണ്ട്. അത് എടുക്കണം, മോശമായ തള്ളിക്കളയണം. അങ്ങനെ വന്നാൽ പ്രശ്നമില്ലല്ലോ. ഇത് മൊത്തം എല്ലാം ശരിയെന്നുള്ള ഭാവം വരുമ്പോഴല്ലേ കുഴപ്പം വരുന്നത്. അതിൽ പിന്നെ അവർക്ക് രഹസ്യമായ ചണ്ടകളുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ജീവി വർഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യൂണിസെക്ഷൽ, അസെക്ഷൽ, ബൈസെക്ഷൽ, ഇങ്ങനെ പലതുമുണ്ട് ഇന്നത്തെ പഠനം അനുസരിച്ച്. എന്നുവെച്ചാ മനുഷ്യരെന്ന് വെച്ചാൽ എന്താണ്, ആണും പെണ്ണും വേറെ വേറെയാണ്. സ്റ്റാർഫിഷ്, നമ്മളെ മണ്ണിര, ഇതൊക്കെ ബൈസെക്ഷലാണ്. ഒന്നിൽ തന്നെ ആണും പെണ്ണും ഒന്നിൽ തന്നെയാണ്, ബൈസെക്ഷലാണ്. അതുപോലെ പല കടൽ ജീവികളും അസെക്ഷലാണ്. റീപ്രൊഡക്ഷൻ അതിന് ഇണചേരേണ്ട ആവശ്യമാണ്, ബഡ്ഡിങ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. കടൽ ജീവികളൊക്കെ രണ്ടായിട്ട് മുറിയും, മുറിഞ്ഞിട്ട് ജീവികളും, അമീബയൊന്നുമല്ല വലിയ ജീവികളും, രണ്ടായിട്ടങ്ങ് മുറിയും. മുറിഞ്ഞിട്ട് അത് എന്ത് ചെയ്യും? രണ്ടായി വളരും. ആ അമ്മ മുറിഞ്ഞ് വേറെയാണ് അസെക്ഷൽ എന്ന് പറയുന്നത്. അതിന് സെക്ഷൽ റിലേഷൻഷിപ്പ് വേണ്ട, ലൈംഗികമായി പ്രത്യുൽപാദനം നടത്തേണ്ട ആവശ്യമേ ഇല്ല. മനുഷ്യന് പോലെയുള്ള ജീവികളാണ് ലൈംഗികമായ പ്രത്യുൽപാദനം നടത്തുന്നത്, ഇണചേരുന്ന സന്താനങ്ങളെ ഉണ്ടാക്കുന്നത്. അതെന്താണ്? രണ്ട് ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് പുണർന്നു പെറുമെല്ലാം എന്ന് പറയുന്നത്. മൊത്തം ജീവവർഗങ്ങളെ സംബന്ധിച്ചല്ല ഇത് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈ ജാതിഭേദം വന്നിരിക്കുന്ന മനുഷ്യനിലാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. മനുഷ്യന് വേണ്ടി ബയോളജി പഠിപ്പിക്കുകയല്ലല്ലോ ഇപ്പൊ പറയുന്നത്. എന്താണ് മനുഷ്യരിലുള്ള പ്രശ്നത്തിന് പരിഹാരം എന്ന് ഉദ്ദേശിക്കുകയാണ്. ഇത് പ്രധാനമായിട്ടും മനുഷ്യന് വേണ്ടി പറയുന്നതാണ്. ഇന്നത്തെ ബയോളജി അനുസരിച്ചൊന്നും പറയുന്നതല്ല. പക്ഷെ അന്ന് അത്തെ സയൻസ് തന്നെയാണ് ഇവർ പറയുന്നത്. എന്താണ് പുണർന്ന് പെറുമെല്ലാം ഒരിനമാണ്. ഈ ജീവികളെയൊക്കെ വർഗീകരണം നടത്തുന്ന ആദ്യം അതിൽ ലോകം അംഗീകരിച്ച ആൾ കാൾ ലിനാസസ് എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് സയന്റിസ്റ്റാണ്. അദ്ദേഹം പ്രാണികളൊക്കെ വർഗീകരണം നടത്തുമ്പോൾ ഇതും ഒരിതായിട്ട് എടുത്തിരുന്നു. എന്താണ് വേണചേർന്ന സന്താനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വർഗം അങ്ങനെ വേർതിരിച്ചിരുന്നു. അത് ഗുരുവിന്റെ തൊട്ട് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. 1778 മരിച്ച ആളാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊക്കെയാണ് ജനങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. അതൊക്കെ ഗുരുവിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, ഗുരു ആധുനികനായിരുന്നു. എപ്പോഴും ഗുരു എന്താണ്, ആരെങ്കിലും എന്തെങ്കിലും അത് ചോദിക്കും, എന്താണ് ആ ചോദ്യം എന്ന് പറയുന്നത്, കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ലോകത്ത് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ബോധമുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പിന്നെ സ്വന്തം നിരീക്ഷണം കൊണ്ട് ഇങ്ങനെ ഒരു വർഗ വിഭജനം മനുഷ്യ ജീവികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഗുരുവിന് അറിയാമായിരുന്നു. അത് അന്നത്തെ സയൻസാണ് അറിയാൻ വരുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതി വെച്ചത്, ജാതി ലക്ഷണം എഴുതി വെച്ചത്, ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ പുണരാത്തതൊരു ഇനമല്ല. ഇത് പൊതുവായി പറയുന്നതാണ്, ഇന്നങ്ങനെ പറയാൻ പറ്റില്ല. പുണരാത്ത ഇനങ്ങളും ഇന്നുണ്ട് ഇന്നത്തെ പഠനം അനുസരിച്ച്. അസെക്ഷലായി യൂണിസെക്ഷൽ അല്ലാത്ത ബൈസെക്ഷലായി വരുന്ന ജീവവർഗങ്ങളൊന്നും ഇണചേരേണ്ട ആവശ്യമില്ല. ചിലതിൻ്റെ ഉള്ളിൽ പുരുഷ ബീജവും സ്ത്രീ ബീജവും ഒന്നിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒന്നിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് ജീവവർഗം ഉണ്ടായിക്കോ. മാമത്സ്യയുടെ തന്നെ പലതരത്തിലാണ്. പെണ്ണ് പ്രസവിക്കുകയും ആണ് മുലയൂട്ടുകയും ചെയ്യുന്ന ജീവവർഗങ്ങൾ തന്നെയാണ്. പാലുണ്ടാവുന്ന ആണിനാണ് പ്രസവിക്കുന്ന പെണ്ണ്. അങ്ങനെ ജീവ വൈചിത്രിയൊക്കെ വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോ ഇത് ഇവിടുത്തെ വിഷയം ഒരു എന്താണ്, മനുഷ്യന്റെ വിഷയമായതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരുവിനെ സംബന്ധിച്ചത്രയേ ഉള്ളൂ, മനുഷ്യന്റെ ഇടയിൽ ജാതിഭേദം പാടില്ല. മറ്റ് ജീവികളുടെ ജാതിഭേദം അത് അവിടെയൊന്നും ഈ പ്രശ്നമില്ലല്ലോ, മനുഷ്യനല്ലേ ഈ പ്രശ്നം. അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ രീതിയിൽ പൂർണ്ണമായി ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇന്നങ്ങനെ ഇണ ചേർന്നുണ്ടാകുന്നതേ ഒരു വർഗം, അങ്ങനെ വർഗീകരണം ഇന്നത്തെ അത് സയന്റിഫിക്കാണ്, അതിന്റെ അത് പ്രത്യേക രീതിയിലാണ്. അത് ഫാമിലി തുടങ്ങി ജീവികളൊക്കെ ഒരു ഫാമിലിപ്പെടുത്തുക, പിന്നെ അതിന് ഫൈലം ഇങ്ങനെ ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഒരു ജീനസ് അവസാനം വന്ന് സ്പീഷീസ് വരെ ആകുന്ന ഒരു ശ്രേണീകൃതമാണ് വർഗീകരണം. അപ്പോ അതിൽ തന്നെ പഠനം നടത്തിയപ്പോ സീബ്ര എന്ന് പറയും, അതെല്ലാം എന്താണ് പുണർന്ന് പിറന്നതാണ്, അതിൽ സന്താനങ്ങളും ഉണ്ടാവും. പക്ഷെ അതിന്റെ ജീൻ പാറ്റേൺ പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് നാല് വർഗമാണ്, ഒന്നല്ല സീബ്ര. അതിന് നാല് വർഗങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ പുണർന്ന് പിറന്നത് ഒരു വർഗം എന്നുള്ള രീതിയിലല്ല വർഗത്തെ തീരുമാനിക്കും. അതിൽ തന്നെ പല വർഗങ്ങൾ വരാം. കാരണം അത്രയും വലിയൊരു ശാസ്ത്രമാണ്, നമുക്കിങ്ങനെ പഠിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത്ര വിപുലമായ ഒരു ശാസ്ത്രം. പിന്നെ അത് തന്നെ വിശദീകരിക്കണം. അതിന്റെ വിശദീകരണം വേറെ വിഭാഗം എന്നുള്ളതല്ല, അത് തന്നെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വ്യത്യാസമൊന്നുമില്ല. ഒരു വർഗം എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല. പിന്നെ എന്താണ്, നമുക്കിപ്പോ ഇണയാർന്നു ഒത്തു കാണുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, മനുഷ്യൻ ഇണചേർന്ന സന്താനങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനെ കൂടി ജീവിക്കുന്ന പക്ഷികൾ, മൃഗങ്ങൾ പലതിനും മനുഷ്യന് അറിയില്ലല്ലോ ഇവ ഇണചേർന്ന സന്താനങ്ങൾ ഉണ്ടാക്കുന്നു ഇല്ലേ എന്നുള്ളത്. പക്ഷികളെ തന്നെ നോക്കുക, പല പക്ഷികളും എന്താണ് ഇണകളായി കഴിയുന്നു. അപ്പൊ അത് ഇണചേർന്ന സന്താനങ്ങൾ ഉണ്ടാക്കുന്നു ഇല്ലേ എന്ന് കൃത്യമായി മനുഷ്യന് അറിയാൻ പറ്റില്ല. അത് നിരീക്ഷിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും അറിയാൻ പറ്റും, പൊതുവെ മനുഷ്യന് അറിയാൻ പറ്റും. നീ അത് പരീക്ഷിക്കണം, നിരീക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് പൊതുവായി പറഞ്ഞു ഇണയാർന്നൊത്ത് കാണുന്നത് അത് പ്രസവിച്ചാലും പ്രസവിച്ചില്ലെങ്കിലും, ഇണകളായി കാണുന്നതിനെല്ലാം എന്ത് ചെയ്യാം, ഇണകളായി കൂട്ടുകൂടുന്നതിനെല്ലാം ഒരു വർഗത്തിൽപ്പെടുത്തുക എളുപ്പമാണ്. അത് ഇണ ചേർന്ന് സന്താനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിന് വ്യത്യാസം. ഇന്ന് മറ്റൊരു വ്യത്യാസം പറയുന്നത്, ആദ്യം പറഞ്ഞ എന്താണ്, ഉണർന്ന് പെറുക എന്നുള്ളതാണ്. പ്രസവിക്കുക, പ്രസവിക്കുക എന്ന് പറയുന്നത് മാമത്സ്യം എന്ന് പറയുന്ന ഒന്നിന്റെ പ്രത്യേകതയാണ്. അസ്യം ഇണകളായി കാണുന്ന എല്ലാം പ്രസവിക്കുന്നില്ല, പക്ഷികൾ പ്രസവിക്കുന്നുണ്ട്, മുട്ടയിടുന്നു, ഇണകളായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആദ്യം ഈ ഉണർന്ന് പെറുക എന്ന് പറഞ്ഞുകൊണ്ടാണ്, രണ്ടാമത് പറയുന്നത് എന്താണ്, പിന്നെ സന്താനങ്ങൾ ഉണ്ടാകുന്നത് ഏത് രീതിയിലെന്ന് അറിയാൻ പറ്റില്ല. കാരണം എല്ലാ ജീവവർഗങ്ങളെ കുറിച്ചും മനുഷ്യനറിയില്ലല്ലോ. ഇപ്പോ തിമിംഗലങ്ങൾ പ്രസവിക്കുക ചെയ്യും, ഡോൾഫിൻ പ്രസവിക്കുക ചെയ്യും, അതൊക്കെ മനുഷ്യവർഗമാണ്. അതിനെ മാമൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ മനുഷ്യനോടൊപ്പം ചേർത്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? വർഗീകരണത്തിൽ അത് പ്രസവിക്കുന്നുണ്ട്, പക്ഷെ ഒരു ജാതിയല്ല. അതുകൊണ്ടാണ് വർഗീകരണം പല പല ഘട്ടങ്ങളിൽ വരുന്നത്. അതുകൊണ്ടാണ് ഫാമിലി തുടങ്ങി സ്പീഷീസ് വരെ എത്തുന്നതിനിടയ്ക്ക് പല പല തിരിവുകളുണ്ട്. അപ്പോ മനുഷ്യനും തിമിംഗലവും മാമത്സ്യം എന്നുള്ളതിലൊക്കെ ഒന്നാണ്, പക്ഷെ അത് ഒരു സ്പീഷീസ് അല്ല. അവിടെ വരുമ്പോൾ അത് പേര് വേറെ പിരിയും. അപ്പോൾ അതുകൊണ്ട് പ്രസവിക്കുന്നതിന് ശരി, മുട്ടയിടുന്നതിന് ശരി, മുട്ടയിടുന്നതെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇണയാർന്നൊത്ത് കുരുവികളും മറ്റും നമ്മൾ കാണാറില്ലേ. അപ്പോൾ അത് പ്രസവിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും. പ്രസവിക്കണ്ട, ഇണയാർന്നൊത്ത് കണ്ടാൽ മതി, മുട്ടയിട്ടാലും മതി. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലവിടെ പ്രത്യുത്പാദനം നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഒരു പ്രത്യേക ജാതിയായിട്ട് എടുക്കുക. അല്ല, പ്രസവിക്കുന്നത് ഒരു ജാതി എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും അത് യോജിക്കത്തില്ല. അതുകൊണ്ടാണ് രണ്ടാമത് പ്രത്യേകം പറഞ്ഞ എന്താണ്, ഇണയാർന്ന് ഒത്തു കാണുന്നതും എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അതിന്റെ സന്താനം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള നമുക്ക് പ്രശ്നമല്ല, ഇണകളായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ജാതിയായിരിക്കും എന്ന് പ്രത്യേകം പറയാൻ കാരണം അതാണ്. അല്ല, പ്രസവിക്കുന്നതേ ഒരു ജാതിയാവും എന്ന് പറയാൻ പറ്റില്ല. അതാണ് പുണർന്നു വരുമെല്ലാം ഒരിനമാം, പുണരാത്തത് ഇനമല്ല. പുണരുക എന്ന് വെച്ചാൽ ഇണ ചേരുക എന്നാണ്. പരസ്പരം ഇണ ചേരാത്തത് ഒരിനമല്ല എന്ന് പറയുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ പ്രത്യേകമായ ചിന്തത്തെ സയൻസ് അനുസരിച്ച് പറയുന്നു. ഇന്ന് ഇണചേരാത്ത ഇനങ്ങളുമുണ്ട്, അസെക്ഷലായിട്ടുള്ള ജീവവർഗങ്ങളൊന്നും ഇണചേരുന്നില്ല, ബൈസെക്ഷലായിട്ടുള്ള ഇണചേരുന്നില്ല. ഏകലിംഗമുള്ള ജീവികൾ മാത്രമേ ഇണചേരുന്നുള്ളൂ, ദ്വിലിംഗങ്ങളാണെങ്കിൽ ഇണചേരുന്നു. സസ്യവർഗങ്ങളൊക്കെ ഒരുപാട് എന്താണ്, അത് അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നത്, ഇണചേരേണ്ട ആവശ്യമേ വരുന്നു. ഏത് ഇത് സാധാരണ ജീവിവർഗങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, അന്നത്തെ ഒരു പഠനം അനുസരിച്ച് പറയുന്നു. ഇന്നത്തെ പഠനമായിട്ട് പറഞ്ഞാൽ അത് ശരിയാകും. ഇവിടെ പുനരാത്തത് ഇനമല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ മനുഷ്യനും മൃഗവും അണചേരും സന്താനങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് രണ്ട് വർഗമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യനും പക്ഷികളും, മനുഷ്യനും പക്ഷികളും എന്താണ്? ഇണചേരും സന്താനങ്ങളെ ഉണ്ടാക്കുന്നതല്ല, അതുകൊണ്ട് അതൊരു ഇനമല്ല. പക്ഷെ മനുഷ്യരും മനുഷ്യരും, മൃഗങ്ങളും മൃഗങ്ങളും, മൃഗങ്ങളിൽ തന്നെ എത്രയോ ഇനമുണ്ട്, ജാതിയുണ്ട്, വിഭിന്ന ജാതികൾ. ചിലത് ഇണ ചേരാറുണ്ട്, ചിലതൊക്കെ അണുക്കുതിരിയും കഴുതയും മറ്റും പുലിയും സിംഹവും ഒന്നും ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഒരുപാട് വർഗങ്ങളുണ്ട് ഇണ ചേരാത്ത വർഗങ്ങളുണ്ട്. അപ്പൊ പൊതുവെ പറയുകയാണ്, മനുഷ്യനും മൃഗവും നടക്കാം, അത് ഇണചേരുന്നില്ല, അതുകൊണ്ട് അതൊരു ജാതിയാണ്. പിന്നെ പുനരാത്തത് ഇനമല്ല, ഇനമാവുന്ന ഒത്തൊരിണയാർന്ന് ഒരു ഇണയാർന്ന് ഒത്ത് കാണുന്നതെന്ന് പറയുമ്പോൾ മറ്റ് ജീവികളെ, പക്ഷികളെയും മറ്റും എടുക്കും. അങ്ങനെ ഇടണം, പ്രസവിക്കാത്ത മറ്റ് ജീവികൾ. അപ്പോൾ ഒരു എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ജീവികളെ കുറിച്ചുകൂടെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മനുഷ്യനൊരു ജാതിയാണോ, അത് അതിനാദ്യം പറഞ്ഞു മാത്രം മതി. എന്താണ് പുണർന്ന് പെറുമല്ല, മനുഷ്യൻ ഇണചേർന്ന് സന്താനങ്ങളെ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് മനുഷ്യൻ ഒരു ജാതിയാണ്. ബാക്കി വരുന്നതൊക്കെ എന്താണ്, അതൊക്കെ ബോട്ടണിയിലും സുവോളജിയിലും ബയോളജിയിലും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്, അതൊന്നും ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല.